ദൈവവചനാശ്വാസമായി ശാലോം റേഡിയോ ദൈവസ്നേഹത്തിലേക്ക് നമ്മെ നയിക്കുന്ന ധ്യാനവചസ്സുകൾ അവതരണം സിസ്റ്റർ ജോ മേരി MSMI. യേശുവിൽ സ്നേഹമുള്ളവരെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ബന്ധിച്ചു കൊണ്ടുവരാനുള്ള ഉദ്ദേശത്തോടെ യാത്ര ചെയ്ത് ഡമാസ്കസിനെ സമീപിച്ചപ്പോഴാണ് സാവൂൾ ക്രിസ്തുവിനാൽ ബന്ധിതനായിത്തീരുന്നത്. കുതിരപ്പുറത്തു നിന്നുള്ള ആ വീഴ്ച ക്രിസ്തുവിൻ്റെ പാദാന്തികത്തിലേക്കായിരുന്നു. സാവൂളിൻ്റെ കണ്ണുകൾ തുറന്നിരുന്നിട്ടും അവനൊന്നും കാണാൻ കഴിഞ്ഞില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തുകൽപ്പടിക്കാരനായ അനനിയാസിൻ്റെ അടുക്കൽ പോയി സത്യം മനസ്സിലാക്കണമെന്ന് കർത്താവ് സാവൂളിനോട് പറഞ്ഞു. മഹാപണ്ഡിതനായ ഗമാലിയേലിൻ്റെ പാദാന്തികത്തിലിരുന്ന് വിജ്ഞാനം നേടിയ യഹൂദ മതകാര്യങ്ങളിൽ പ്രാവീണ്യം നേടിയവനായിരുന്നു സാവൂൾ. ആ സാവൂളിനെയാണ് ദൈവം ഇപ്രകാരം എളിമപ്പെടുത്തിയത്. അഹങ്കാരത്തിൻ്റെ ചെതുമ്പലുകൾ കണ്ണുകളിൽ നിന്നും മനസ്സുകളിൽ നിന്നും അടർത്തിക്കളയണം. ഇതാണ് സാവൂൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഡമാസ്കസിൽ സാവൂളിന് സംഭവിച്ചത് വെറും അപകടമായിരുന്നില്ല, അത് അത്ഭുതങ്ങളും അനുഗ്രഹവുമായിരുന്നു. എല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി എന്ന് പിന്നീട് പൗലോസ് ലീഗ സഭയോട് ഏറ്റുപറയുന്നുണ്ട്. നമുക്കുണ്ടാകുന്ന അപ്രതീക്ഷിതമായ വീഴ്ചകളും അപകടങ്ങളും അപമാനങ്ങളും രോഗങ്ങളും നഷ്ടങ്ങളും ദുരന്തങ്ങളും അനുഗ്രഹങ്ങളായി നമ്മൾ എണ്ണണം. അപ്പോളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഡമാസ്കസ് അനുഭവമായി മാറും. ഫ്രാൻസിസ് പാപ്പ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ എന്ന അപ്പസ്തോലീയ ലേഖനത്തിൽ പ്രത്യേകമായി നമ്മെ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതം കൊണ്ട് ലോകത്തോട് നിങ്ങൾ സംസാരിക്കുവിൻ. പരിവർത്തനം ചെയ്യപ്പെടുവാൻ ദൈവത്തിന് പ്രവർത്തിക്കാൻ നാം നമ്മെ തന്നെ അനുവദിച്ചു കൊടുക്കണമെന്ന്. പരിശുദ്ധാത്മാവിനാൽ സ്വീകരിക്കപ്പെടാൻ നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കണം. പരിശുദ്ധാത്മാവ് നമ്മിൽ നവീകരണം വരുത്തും. ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, അതിസ്വാഭാവിക കൃപയിലേക്ക് നമ്മെ തുറന്നു കൊടുക്കുമ്പോൾ നമ്മുടെ തെറ്റുകളും ചുവടുവയ്പ്പുകളും പരിഗണിക്കാതെ ദൈവം നമ്മിൽ പ്രവർത്തിക്കുമെന്ന്. ഡമാസ്കസ് അനുഭവം സാവൂളിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. സാവൂൾ പൗലോസായി മാറി, പരിശുദ്ധാത്മാവിൻ്റെ കൃപയുടെ നീർച്ചാലായി മാറി. തുടർന്നുള്ള ജീവിതം മുഴുവനും യേശുവിന് വേണ്ടി കാഴ്ചവെച്ചു. കർത്താവ് നമുക്ക് വേണ്ടിയും ഒരുക്കുന്ന ഡമാസ്കസ് യാത്രയിൽ നമുക്ക് ഈശോയെ കണ്ടുമുട്ടാം. കർത്താവിൻ്റെ സ്വരം നമുക്ക് കേൾക്കാം. നമ്മുടെ അഹങ്കാരത്തിൻ്റെയും ഞാൻ ഭാവത്തിൻ്റെയും കുതിരപ്പുറത്തു നിന്നിറങ്ങി എളിമയുടെയും വിനയത്തിൻ്റെയും വഴിയിലൂടെ നമുക്ക് നടക്കാം. കർത്താവ് നമ്മോടും പറയുന്നുണ്ടോ, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാനെന്ന്? കർത്താവ് നമ്മെ വിളിക്കുന്നത് യേശുവിനെ പീഡിപ്പിക്കാനല്ല, യേശുവിന് സാക്ഷ്യം വഹിക്കാനാണ്. നമ്മുടെ ജീവിതം കൊണ്ട് ലോകത്തോട് നമുക്ക് സംസാരിക്കാം, ദൈവ പൈതലായി നമുക്ക് ജീവിക്കാം. കർത്താവായ ഈശോയെ, അനുദിന ജീവിതത്തിൽ ഡമാസ്കസ് അനുഭവങ്ങളിലൂടെ അവിടുന്ന് ഞങ്ങളെ നയിക്കുന്നുണ്ടല്ലോ. മാറ്റപ്പെടേണ്ട വഴികളും തിരുത്തപ്പെടേണ്ട മേഖലകളും അവിടുന്ന് ഞങ്ങൾക്കായി പങ്കുവയ്ക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ സഹോദരങ്ങളിലൂടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലൂടെ അവിടുന്നാണ് സംസാരിക്കുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയട്ടെ. സാവൂൾ പൗലോസായി മാറി, തീക്ഷ്ണത കൊണ്ട് ജ്വലിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതം കൊണ്ട് ലോകത്തോട് സംസാരിക്കാൻ, ഞങ്ങളുടെ കുടുംബത്തോടും സമൂഹത്തോടും സംസാരിക്കാൻ, അങ്ങനെ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ധ്യാനവചസ്സുകൾ നമുക്കായി ഒരുക്കിയത് സിസ്റ്റർ ജോ മേരി MSMI.